പത്താമത്തത് ഇതേ ആശയം തന്നെ പറയുന്നു. സത്യത്തിലില്ല വിലകം സകലം വിവേകവിധ്വസ്തമായ വിറകം വിരസന്തമാണ് നിസ്തർക്കമായ മരുവിലില്ലിഹ നീരമെന്ന് സിദ്ധിക്കിലും വിരസിടുന്നതും മുൻപ്രകാരം. ഇവിടെ ഒരു ഉദാഹരണം മാറ്റിയിരുന്നതേ, ബാക്കിയെല്ലാം പഴയതാണ്. ഇതും സമാധിക്ക് ശേഷമുള്ള അനുഭവം എന്ന് പറയാം. മുമ്പ് പറഞ്ഞ പോലെ ഉലകം സത്യത്തിലില്ല, അങ്ങനെ തന്നെ പറയാം. വാക്കുകൾ അല്പസ്വല്പം മാറ്റിയും പോലെ അതൊന്നും വലിയ കാര്യമുണ്ട്. ഉലകം പ്രപഞ്ചം എന്ന് പറയുന്നത് സത്യത്തിലില്ല. സത്യത്തിലില്ല എന്ന് പറയുന്നത് സമാധി എടുത്തും പറയാം, അല്ലാതെയും പറയാം. സമാധി എടുത്താണ് പറയുന്നതെങ്കിൽ സമാധിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നെയാണ് പറയുകയാണ്. സമാധിയിൽ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല, ഞാൻ അനുഭവിച്ചില്ല, ബ്രഹ്മം മാത്രമേ അനുഭവിച്ചുള്ളൂ. ഒന്നുണ്ട് ഈ എന്താണ് ഈ ഉലകം പ്രപഞ്ചം സത്യത്തിലില്ല. ഇപ്പൊ സത്യം എന്താണെന്ന് അദ്വൈതികൾ പറയുന്നതനുസരിച്ച് മനസ്സിലാവും. അദ്വൈതികൾ പറയുന്ന എന്താണ് സത്യം എന്ന് പറഞ്ഞോ? ആ സ്വസ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും മാറാം, അതാണ് സത്യം. സ്വസ്വരൂപത്തിൽ നിന്നും ഒരിക്കലും ഒരു തരത്തിലും മാറ്റം ഉണ്ടാകാത്ത, അതൊരു കാലത്തിലും മാറ്റം ഉണ്ടാകാൻ പാടില്ല, ഒരു ദേശത്തിലും മാറ്റം ഉണ്ടാകാൻ പാടില്ല, ഒരു അവസ്ഥ മാറ്റം ഉണ്ടാകാൻ പാടില്ല. അതാണ് എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ സ്വരൂപം ഇന്നതാണെന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ അതിനൊരിക്കലും മാറ്റം വരാൻ പാടില്ല. അതാണ് സത്യം. പ്രപഞ്ചം എന്താണ്? നമ്മൾ സത്യമാണെന്ന് അറിയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സത്യമാണെന്ന് അറിയുന്നു, സത്യമാണെന്ന് നമ്മൾ നിശ്ചയിച്ചു. പക്ഷെ ഇതിന് മാറ്റം വരുന്നു എപ്പോ? സമാധിയിൽ. സമാധിയിൽ അങ്ങനെ പ്രപഞ്ച സത്യം അനുഭവിക്കുന്നില്ല, ബ്രഹ്മസത്യമേ അനുഭവിക്കുന്നു. അപ്പോ സമാധിയിൽ നിന്ന് വന്നേ പറയുന്നു, ഞാൻ നേരത്തെ സത്യമായി അറിഞ്ഞെങ്കിലും ഇത് അവിടെ ഇല്ലായിരുന്നല്ലോ. ആ അവസ്ഥയിൽ, സമാധി അവസ്ഥയിൽ ഇല്ലായിരുന്നു. അപ്പൊ ഇത് അസത്യമാണ്. അങ്ങനെയാണ് പ്രപഞ്ച അസത്യം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല അപ്പം മനസ്സിലാക്കുന്നത് സത്യം ബ്രഹ്മമാണ്. ഉണർന്നു വന്നതിന് ശേഷം അയാൾ എന്തറിയുന്നു? സത്യം ബ്രഹ്മമാണ്. ജാഗ്രതയിലും ആ ബ്രഹ്മമുണ്ട്, സമാധിയിലും ആ ബ്രഹ്മമുണ്ട്. പിന്നെയാണ് ആ ഒരു ഒറ്റ അനുഭവം കൊണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ ബ്രഹ്മം അത് നശിക്കുന്നതല്ല. അതിന് ഒരവസ്ഥയിലും മാറ്റമില്ല, ഒരു കാലത്തും മാറ്റമില്ല, അതിൻ്റെ സ്വരൂപത്തിന് ഒരു ദേശത്തും മാറ്റമില്ല. സ്വസ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും മാറാതിരിക്കുന്നതാണ് സത്യം. പ്രപഞ്ചം സത്യമായി നമ്മൾ അറിയുന്നുണ്ടെങ്കിലും അത് മാറിപ്പോകുന്നു. ബ്രഹ്മം സമാധിയിൽ അറിഞ്ഞു, അത് മാറുന്നില്ല എന്ന് പറയും. അപ്പോ ഇത് പ്രപഞ്ചം സത്യത്തിലല്ല, ഉലകം പ്രപഞ്ചം സത്യമല്ല, സത്യത്തിൽ പ്രപഞ്ചമില്ല എന്ന് പറഞ്ഞ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. സത്യം ബ്രഹ്മം, ബ്രഹ്മത്തിൽ പ്രപഞ്ചമില്ല, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. സത്യത്തിൽ ഇല്ല ഉലകം വെച്ചാൽ പരമാർത്ഥത്തിൽ പ്രപഞ്ചം നിലനിൽക്കുന്നില്ല, അത് അനുഭവത്തിലേ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ വ്യാഖ്യാനമാണ്, ഏത് തരത്തിലാണ് അതിനൊക്കെ വിശദീകരിക്കുക. എല്ലാം കൊണ്ടും പറയുന്ന ഇതാണ് ബ്രഹ്മം മാത്രമേ അതിൻ്റെ സ്വരൂപത്തിൽ നിന്ന് മാറാതിരിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം മാറിപ്പോകും. ബാക്കിയെല്ലാം പ്രപഞ്ചമാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ഒഴികെയാണ് എല്ലാം പ്രപഞ്ചമാണ്. അതിൻ്റെ ആദ്യം പറഞ്ഞത് പേരായിരം ആയിരമാം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രഹ്മം ഒഴികെയല്ല എന്ന് പറഞ്ഞാൽ എളുപ്പമായി മനസ്സിലാക്കും. അസത്യമാണ്, ബ്രഹ്മം സത്യമാണ് എന്നൊരാൾക്ക് അറിയാനുള്ള ഒരു വഴി എന്താണ്? എന്താണ് സമാധി? ഒരു വഴി സമാധി. മറ്റൊരു വഴി എന്താണ്? ബ്രഹ്മ സത്യമാണെന്ന് അറിയാനുള്ള മറ്റൊരു വഴി എന്താണ്? ഒരു വഴി ശ്രുതി. ഇതാണ് അദ്വൈതികളുടെ ഒരു പ്രധാനമായ വാദം. ഇതാണ് ബ്രഹ്മം സത്യമാണ് എന്നറിയുന്നതിന് അറിയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ശ്രുതി എന്നാണ്. വേറെ ഒരു വഴി വേദം, അത് മാത്രമേ ഉള്ളൂ. ഇതാണ് അദ്വൈതികളുടെ ഒരു പ്രധാനമായ വേദത്തിൽ നിന്നാണ് അറിയുന്നത്. വേദത്തിൽ എന്ന് പറഞ്ഞാൽ വേദത്തിൽ നിന്ന് അറിയുന്നു എന്ന് പറഞ്ഞാൽ വേദത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മസത്യം. അപ്പൊ വേദത്തിൽ പറഞ്ഞുകൊണ്ട് സത്യമാവുന്നു എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറഞ്ഞാൽ സത്യമാവുന്നു. വേദം ദൈവം പറഞ്ഞ, ഖുർആൻ ദൈവം പറഞ്ഞാണ്, ബൈബിള് ദൈവം പറഞ്ഞാണ്, വേദം ദൈവം പറഞ്ഞ. പുരുഷൻ എന്ന് വെച്ചാൽ മനുഷ്യനുണ്ടാക്കിയല്ല, ദേവന്മാരുണ്ടാക്കിയല്ല, വേറെ ഒരു ജീവന്മാരുണ്ടാക്കിയല്ല, ദൈവം ഉണ്ടാക്കിയ, ദൈവം പറഞ്ഞ. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മം സത്യമാണെന്ന്. എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? അതിന്റെ ബൈബിളിനെയും ഖുറാനെയും വേദത്തെയും ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഇതെല്ലാം എന്താണ്? ദൈവം പറഞ്ഞാണ്. കുറച്ച് പൊടി ഇങ്ങനെ എടുത്തിട്ട്, പൊടി എവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നറിയത്തില്ല, എവിടുന്നോ കുറച്ച് പൊടി എടുത്തിട്ട് എന്ത് ചെയ്തു? ആദവനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആദ്യത്തെ മനുഷ്യനുണ്ടായത് എന്ന് പറഞ്ഞാൽ അത് ദൈവം പറഞ്ഞതുകൊണ്ടാണ്, സത്യമാണ്, ദൈവം വെളിപ്പെടുത്തിയാണ്, അത് പിന്നെ അംഗീകരിച്ചത്. സയൻസ് പറയുന്നത്, സയൻസ് പറയുന്നതൊക്കെ ആദിവാസികൾ പറഞ്ഞു, ആദിവാസികൾ, പഴയ ആദിവാസികൾ. പണ്ട് മനുഷ്യനിങ്ങനെ നൊമാഡിയൻസ് എന്ന് പറയും, വേട്ടയാടിയിടുന്ന ആൾക്കാർ പഴയകാലത്ത്, അവരിങ്ങനെ അലഞ്ഞു നടന്നപ്പോ അവർ നല്ല മാനിനെയൊക്കെ കൊന്ന് അതിൻ്റെ എന്താണ് കരളൊക്കെ എടുത്ത് തിന്ന് ഗോതമ്പൊക്കെ വാറ്റി കുറച്ച് കള്ള കുടിക്കും, ഭയങ്കര രസം വരുമ്പോൾ അവരൊന്നും പാടുന്നതാണ് വരുന്നു. നമ്മൾ ഈ നാട്ടിൻ പുറത്ത് കള്ളു കുടിച്ചു വഴിയെ പാടി പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാർ പാട്ടും പാടി ഇങ്ങനെ നടന്നു പോകുന്നു. അവർ പാട്ടെല്ലാം അവരുടെ സ്വന്തമാണ്, അപ്പോഴുണ്ടാക്കുന്ന പാട്ടുകളാണ്. നാട്ടിൻ പുറത്തൊക്കെ ഉണ്ട്, ഞാനൊരു വെറും നാട്ടിൻ പുറത്ത് ജനിച്ചുകൊണ്ട് എനിക്കറിയാം. അപ്പൊ ഇതെന്ത് പാട്ടാ പാടുന്ന മാമാന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ പറയും, ഇതൊന്നും നീ ഒന്നും പഠിച്ചിട്ടില്ല, ഇതൊക്കെ വേറെ പാട്ട്, ഇവിടെ പള്ളിക്കൂടത്തിലൊന്നും ഇതൊന്നും പഠിക്കാൻ പറ്റും എന്ന് നമ്മളെ പഠിപ്പിക്കും. അതുപോലെ പഴയ ആദിവാസികളുടെ പാട്ടാണ് വേദം എന്നൊക്കെ പറയും. അവർ സന്തോഷം വന്നപ്പോൾ പാടി, സങ്കടം വന്നപ്പോൾ പാടി, ഭയം വന്നപ്പോൾ പാടി. പിന്നെ കുറെ ആൾക്കാർ എന്ത് ചെയ്തു? ഇതൊന്നും അല്ലാതെ ഇവരിങ്ങനെ നമ്മളെ പോലെയൊക്കെ തന്നെ കുത്തിയിരുന്ന് ചിന്തിച്ചു, എന്താണ് ഈ കാണുന്നത്, എന്തൊക്കെ അത്ഭുതം എന്താണ്, അങ്ങനെ ചിന്തിച്ച് എന്ത് ചിന്തിച്ചു വന്നപ്പോൾ അവരുടെ മനസ്സിൽ പല ആശയങ്ങളും വെളിപ്പെട്ടു വന്നു, അത് പാട്ടായി. ഇത്രയേ ഉള്ളൂ, ഇത് ചരിത്രമുള്ളൂ, ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ പാട്ട് പാടുന്ന ദ്രുവത്തിന്റെ പാട്ടുകളുണ്ട് വേദം. അങ്ങനെ പാടുവാണ് അഞ്ചാവ്. അങ്ങനെ മനുഷ്യന് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ പാട്ടുകൾ പഴയ കാലത്ത് വന്നു. അത് ഈ അതിനൊരു അതിശയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കുറേ വയലിൽ കൃഷിയുണ്ടായിരുന്നു. അവിടെ ഇനി പാവപ്പെട്ട ആൾക്കാരായി പിന്നെ വയൽ നടാൻ വരുന്നു. എന്നവരെ വരത്തുള്ളൂ. അതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊലയർ എന്നൊക്കെ പറയുന്ന അന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ആൾക്കാർ അവരാണ് ഈ കടുത്ത പണിക്ക് വരുന്നത്. വേറെ ആരും വരത്തില്ല, അതിന് മേലോട്ടുള്ള ആരും വരത്തില്ല. അപ്പൊ ഇവർ വന്നിങ്ങനെ പണിയാണ് അവരുടെ ജീവിതം. ജീവിതകാലം മുഴുവൻ പണി, ആഹാരത്തിനുള്ള കിട്ടും, വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഇവർ വന്നാണെങ്കിൽ ഇങ്ങനെ ഇത് ശീലമായതുകൊണ്ട് അവർക്ക് എന്താണ് ഈ ജോലി ചെയ്യുമ്പോഴും ഒരു സന്തോഷം വരും. അപ്പൊ ഇവർ പാടും. ഈ പാട്ടെന്ന് പറയുന്നവരെ അപ്പൻ അപ്പൂപ്പന്മാരൊക്കെ ഇവരെ പഠിപ്പിച്ച പാട്ടുകളാണ്. അവരെ കൂടെ നിന്ന് പണിഞ്ഞ് അവരെ പാട്ട് കേട്ട് പഠിച്ച്. അപ്പോ അതവരുടെ വേദാധ്യയനമാണ്. തലമുറകളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ മൊബൈൽ ഫോൺ അതൊന്നും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ അന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഇവരെത്രയോ സമയവും പാടുന്നു. രാവിലെ ഒരു പണിക്കിറങ്ങിയ 3-4 മണിക്കൂറൊക്കെ വരും ഇങ്ങനെ പാടിപ്പാടി. ഒരാൾ പാടിക്കൊടുക്കും, വേറൊരാൾ ഏറ്റുപാടും. ഒരുപാട് അമ്മമ്മമാർക്ക് ഒരുപാട് പാട്ടറിയാവുന്നവരുണ്ട്. അപ്പൊ അവരാ ജോലിയുടെ പ്രയാസം, കഷ്ടപ്പാട്, ദാരിദ്ര്യം, രോഗം എല്ലാം മറക്കുകയാണ് ഈ പാട്ടൽ. അവര് അവർക്കൊരു സന്തോഷമാണ്. അപ്പൊ ജോലിയും മറക്കുന്നു, എന്നാ ശരിക്കും പാട്ട് പാടുക. അങ്ങനെ ഒരു കാലത്ത് മനുഷ്യൻ അലഞ്ഞു നടന്ന സമയത്ത് അവന് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ നേരിടേണ്ടി വന്ന സമയത്ത് അവന് ചിലപ്പോൾ അത് സന്തോഷം വരും, സങ്കടവും വരും. എല്ലാം പാട്ടുകളായി പറഞ്ഞാണ് ഈ വേദങ്ങളെന്ന് പറയുന്നത്. അതല്ല അതിനകത്തൊന്നും അത് ചിന്തിച്ചവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ദൈവം പറഞ്ഞെന്ന് പറയുന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ശുദ്ധമായ തട്ടിപ്പാത. ഏത് ദൈവവും നാരിട്ടുള്ളത് അതെല്ലാം പഴയ കാലത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു. അത് അന്ന് വലിയ ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരും എല്ലാവരുടെ പാട്ടും ഉണ്ടാകുന്നത് എല്ലാം. എന്നാൽ ഈ പാട്ടുണ്ടാക്കുന്നതിനൊരു കവിത്വം വേണമല്ലോ. ആ കവിത കവിത്വം എന്നുള്ളവരാണ് ഈ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഈ ബ്രഹ്മമൊക്കെ എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യം വരും. അതൊക്കെ ഒന്ന് പിൽക്കാലത്ത് വന്ന ബുദ്ധിമാന്മാർ, ആ ഒരു കാലമൊക്കെ കഴിഞ്ഞ് ആ നൂറ്റാണ്ടുകളൊക്കെ കുറേ പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിൽക്കാലത്ത് വന്ന ബുദ്ധിമാന്മാര് ഇതിനെ വ്യാഖ്യാനിച്ചാണ് എന്തുണ്ടാക്കിയത്? ബ്രഹ്മം, ആത്മാവ്, ആധുനിക സ്വർഗം, നരകം എല്ലാം ഇവരിതിനെ വ്യാഖ്യാനിച്ചുണ്ടാക്കിയെടുത്തതാണ്. ഇവരെന്തിനിത് വ്യാഖ്യാനിച്ചുണ്ടാക്കിയെടുത്തത്? പല താല്പര്യവും ഉണ്ടായിരുന്നു. അതിന് രാഷ്ട്രീയമുണ്ട്, പല പല കാരണങ്ങളുണ്ട് അതിനകത്ത്. ചിലപ്പോൾ ചിലരുടെ ഒരു വിനോദമായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ സന്തോഷം കൊടുത്തിരിക്കും, ചിലപ്പോൾ അതിന് രാഷ്ട്രീയം കാണും. പലതും തുടക്കം ഇങ്ങനെ തന്നെയാണ്. കാരണം മനുഷ്യൻ എൻ്റെ പരിണാമ മനുഷ്യ പരിണാമത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ടതൊക്കെ ഇന്നും വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് കാരണം അന്ന് തന്നെ ഈ ഇതൊക്കെ ഉപയോഗിച്ചൊരു പൗരോഹിത്യ സമ്പ്രദായം ഉറപ്പിച്ചു. സമൂഹത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്ന പൗരോഹിത്യ സമ്പ്രദായത്തെ അന്ന് തന്നെ ഉറപ്പിച്ചു. ഈ പൗരോഹിത്യ സമ്പ്രദായമാണ് ഇന്നും സമൂഹത്തെ നിയന്ത്രിക്കുന്നത്, സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഇതിനെ നിലനിർത്താൻ വേണ്ടി അവരുടെ ബുദ്ധി കൊണ്ട് പണിയുന്നു. അവരെല്ലാ മേഖലയിലും ഉണ്ട്, സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും വൈജ്ഞാനിക മേഖലയിലും എല്ലായിടത്തും അവർ വളർന്നിട്ട് അവർ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യുന്നു? സമൂഹത്തെ നിയന്ത്രിക്കുന്നു. അതിന് ഇതൊക്കെ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്ന ഒരു രൂപത്തിൽ ഇത് നിലനിൽക്കുന്നത്. അതൊന്ന്. പിന്നെ മറ്റൊരു കാരണം, ഒരു പ്രധാനമായ കാരണം എന്ന് പറയുന്നത്, എപ്പോൾ ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാരണമാണ്. എന്താണ് വിശ്വസിക്കാനും ആരാധിക്കാനും എപ്പോഴുള്ള ഒരു ബ്രെയിൻ മനുഷ്യനുണ്ട്. അതുകൊണ്ടിടത്തോളം കാലം എന്ത് ചെയ്യും, മനുഷ്യൻ എത്രയൊക്കെ പുരോഗമിച്ചാലും അവൻ വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയൊക്കെ ആ ലോകത്ത് തന്നെ അവൻ ജീവിക്കും. അത് നമ്മളുടെ എല്ലാവരുടെ ഉണ്ട് അങ്ങനെ ഒരു ബ്രെയിൻ. അതൊരു പ്രധാന കാരണം, രണ്ടും കൂടെ ചേർന്നുണ്ട്. ഒന്ന് ജീവശാസ്ത്രപരമായ കാരണം, അതാണ് നമ്മുടെ ബ്രെയിൻ. പിന്നെ സാമൂഹ്യമായ കാരണങ്ങൾ, അതാണ് ഈ പൗരോഹിത്യത്തിൻ്റെ കുതന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇതിങ്ങനെ തന്നെ പോകും, വെണ്ടു മുമ്പോട്ട് പോകും. ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന എങ്ങനെ, ജീവിക്കുന്ന എങ്ങനെയെന്നു ഇതൊക്കെ പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതുകൊണ്ട് ജീവിക്കുന്ന കുറെ മനുഷ്യരുള്ളിടത്തോളം കാലം എന്ത് ചെയ്യും, എന്ത് ചെയ്യും, ചൂഷണമല്ല ഇത്, ഇങ്ങനെ നിലനിന്ന് പോകും. നിങ്ങൾ എന്താ ആരെങ്കിലും മോഷ്ടിക്കാൻ പോകും, ചൂഷണമൊന്നും ഇല്ല. ആരും മോഷ്ടിക്കുന്നൊന്നും ഇല്ലല്ലോ. പുരോഹിത വർഗം എന്ന് പറയുമ്പോ അവര് അവർക്ക് ദുരാഗ്രഹങ്ങളുണ്ടെങ്കിലേ അവിടെ ചൂഷണമൊന്നും ഇല്ലെങ്കിൽ ചൂഷണമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ അവരാവശ്യം നിർവഹിച്ചു തരാണെങ്കിൽ അത് ചൂഷണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളെ കൊള്ളയടിച്ചാലേ ചൂഷണമെന്ന് പറയാൻ പറ്റും. പുരോഹിതം എന്ന് പറയുമ്പോൾ അത് ചൂഷണമെന്ന് പറയാം. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അപ്പൊ അതങ്ങനെ ചൂഷണമാകും. ചൂഷണമെന്ന് പറയാൻ പറ്റില്ല, കാരണം നിങ്ങളും അവനും പുരോഹിതനും വിശ്വാസിയും രണ്ടുപേരും എന്താണ് ഈ വിശ്വാസത്തിൻ്റെ വിശ്വാസ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളെ ബുദ്ധിയെന്ന് പറയാനോ ഒരാൾ വേറൊരാളെ ചൂഷണം ചെയ്തെന്ന് പറയാനോ പറ്റില്ല. ചൂഷണമാവുന്ന എങ്ങനെ പൗരോഹിത്യം എന്ന് പറയുന്നത്? അത്യാഗ്രഹമാകുമ്പോഴും അത് രാഷ്ട്രീയത്തിലേക്ക് വരിക, അതുപയോഗിച്ച് ജനങ്ങളെ സ്വാധീനിക്കുക. ഇപ്പൊ തന്നെ എന്താണ് ഈ മതങ്ങളുടെ പേരിൽ നടക്കുന്ന തീവ്രവാദം, അതിൻ്റെ പിന്നിൽ പ്രധാനമായി പ്രവർത്തിക്കുന്ന പുരോഹിതന്മാരാണ്, അവരുടെ രാഷ്ട്രീയമാണ്. അങ്ങനെയൊക്കെ വരുന്നിടത്താണ് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മനുഷ്യനിപ്പോ വിശ്വാസമാണ്, വിശ്വാസം അവന് ആശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചൂഷണം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ സമാധിയിൽ നിന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നു, എന്റെ കഷ്ടപ്പാട് മാറ്റി പ്രാർത്ഥിക്കുമ്പോൾ അവന് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് അവനാര് ചൂഷണം ചെയ്തു, അവൻ്റെ തന്നെ ബ്രെയിനല്ലേ അവനോട് പ്രാർത്ഥിപ്പിക്കുന്നു. എന്നിട്ട് ആ പ്രാർത്ഥന കൊണ്ട് അവന് സമാധാനം കിട്ടയില്ല, അപ്പൊ ആരെങ്കിലും അവന് ചൂഷണം ചെയ്തു. അവിടെ ചൂഷണമൊന്നുമില്ല, അതിനകത്ത് ചൂഷണം പറയുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു പോകുന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവനെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ, നീ ഇത്ര പണം കൂടെ കൊടുക്കണം പ്രാർത്ഥിക്കുന്നേന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അവിടെ അങ്ങനെ ഉള്ളിടത്ത് ചൂഷണമില്ല. അത് എന്തുകൊണ്ട് അവൻ വിശ്വസിക്കുന്നു? വിശ്വസിക്കാനുള്ള ഒരു ബ്രെയിൻ അവനുണ്ട്, അതുകൊണ്ട് അവൻ വിശ്വസിക്കും. പിന്നെ വിശ്വസിക്കാത്ത ആൾക്കാരൊന്നും അവർ വിശ്വസിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. അപ്പൊ ചൂഷണമായ തരത്തിലല്ല അവർ. ഇതുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ചൂഷണം. സമൂഹത്തിന് വേണ്ടൊക്കെ നിയന്ത്രണം എന്നിടത്താണ് ചൂഷണം. അല്ല, ഒരു വിശ്വാസി എന്നോട് വരുന്നെന്നിരിക്കട്ടെ, ഒരു വിശ്വാസി വരും, ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ സമാധാന മുമ്പിലേക്ക് നടന്നു വരുമ്പോഴത്തേക്ക് ഒരാളവിടെ ഒരു കാർ കൊണ്ട് നിർത്തി ഇറങ്ങി. അപ്പോ ഇറങ്ങി സമാധി പോയിട്ടാണ് തിരിച്ചിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞാനങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ എൻ്റെ വലത് സൈഡിൽ എന്താണ് ഒരു പ്രായമുള്ള അമ്മ വന്ന് തൂക്കുന്നു. അപ്പൊ അയാൾ പെട്ടെന്ന് പോക്കറ്റ് കൈയിട്ടിട്ട് കുറച്ച് പൈസ എടുത്തുകൊണ്ടെന്ന് അവരെ കൈ കൊടുത്ത് അവർ തൊഴുതെന്ന് വാങ്ങിച്ചു. അപ്പോ അയാൾ ആരെങ്കിലും ചൂഷണം ചെയ്തു, അങ്ങനെ അവർ ജോലി ചെയ്തു. അയാളൊരു വിശ്വാസിയാണ്, അവരാവശ്യപ്പെട്ടെന്നു. അയാളൊരു വിശ്വാസിയാണ്, അയാൾ എന്ത് ചെയ്തു, അയാൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്തു. അതുപോലെ അയാൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ കാണിക്കപ്പെട്ടിരുന്നു ഒരു പൈസ ഇട്ടിരിക്കും, ഇവിടെ കൊടുത്തെങ്കിൽ അവിടെയും കൊടുക്കും. അപ്പം മനുഷ്യന്റെ വിശ്വാസം കൊണ്ടവൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിൻ്റെ ചൂഷണം. അതൊക്കെ തട്ടിപ്പുകാണ്, എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മൾ പറയുന്നു അത് ഒഴിവാക്കിയാനുള്ള കാര്യം പറയുന്നു. വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യ എന്തെങ്കിലും ചെയ്ത അത്യൂഷണമെന്ന് പറയാൻ പറ്റും. തട്ടിപ്പിക്കുന്ന വേറെ കാര്യം. രണ്ട് രണ്ടായിട്ട് തന്നെ നമ്മൾ കാണും. അതുകൊണ്ട് വേദം അന്ന് അങ്ങനെ പാടി, അവർ ആരും തട്ടിക്കാൻ വേണ്ടി പാടിയാണ്, ഒന്നുമില്ല. ഈ വയലിൽ പണിയെടുക്കുന്ന ഒരു പാട്ട് പാടുന്ന ആരെങ്കിലും പറ്റിക്കാനോ അല്ല. അവര് അങ്ങനെ അവർ തനിയെ പാടുന്നതാണ് ചെയ്യുന്നത്, പറ്റിക്കാനൊന്നും അല്ല. ക്രമേണ അതിനെ എന്ത് ചെയ്യും, പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതൊക്കെ ഉപയോഗിക്കും. ആദിവാസികൾ പാടിയപ്പോ അവർക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നു, അവരങ്ങ് പാടി. പിന്നെ അത് ദൈവമാണ് എന്ന് പറയുന്നിടത്ത് പറ്റിപ്പ് തുടങ്ങും. അവിടെയാണ് പ്രശ്നം. എപ്പോഴാണോ ദൈവം എന്ന് പറയുന്നത് അവിടെ തുടങ്ങുന്ന പറ്റിപ്പ്. അവിടെ കുഴപ്പമാണ്. മണിപാടെന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്, ഈ വയൽപ്പാട്ടുകളെയാണ് മണിപാടെന്ന് പറയുന്നത്. കവിതകളെല്ലാം മണിപാടുകളാണല്ലോ. അപ്പൊ ആശാൻ ഒരു പൂവനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന മണിപാടല്ലേ, ആശാന്റെ മണിപാടാണ്. എല്ലാവർക്കും അതുപോലെ എഴുതാൻ പറ്റും. ആശാന്റെ ഉള്ളിൽ തോന്നി ഇങ്ങനെ ഇങ്ങനെ, അതാണ് മണിപാട്. അത് പക്ഷേ ആരെയും പറ്റിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ടോ? ആരെയും അതുകൊണ്ട് ചൂഷണം ചെയ്യണമെന്നില്ലായിരുന്നു. വെളിപാടുകൾ മറ്റുള്ളവരെ ചൂഷണത്തിനായി ഉപയോഗിക്കുമ്പോൾ അത് ചൂഷണ മനോഭാവം വരുമ്പോഴാണ്, ആധിപത്യത്തിന് ചൂഷണത്തിന് ഒക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അത് പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യന് വെളിപാടൊക്കെ വരും, നിങ്ങൾക്ക് വരും, എനിക്ക് വരും, എല്ലാവർക്കും വരും, നമുക്കോരോന്ന് തോന്നാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ആൾക്കാരെ പറ്റിക്കാൻ പോകുമ്പോഴാണ് കുഴപ്പം. എന്തെങ്കിലും മനസ്സിൽ തോന്നി എഴുതി വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ജനങ്ങൾ പറ്റിക്കാൻ പോകുന്നിടത്തോളം അവിടെയാണ് ദോഷം. ഇപ്പൊ നാഷ് 1000 കവിത എഴുതി വെച്ചിരിക്കുകയാണ്. 1000 കവിത, കവിത എന്താണ് നാഷൻ മനസ്സിൽ തോന്നിയത്? ആരെങ്കിലും പറ്റിക്കാൻ എഴുതിയാണ്, കൂട്ടണം ചെയ്യാൻ എഴുതിയാണ്, ഇതാണ് വെളിപാടെന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്നു തോന്നും, അത് എഴുതി വയ്ക്കും. ആ മനസ്സിലൊരു സുഖം, അത് വെളിപാടാണ്. നിർത്താൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോഴും എഴുതിക്കൊണ്ടിരുന്നു. അതിന് 10,000 എഴുതുന്നതിന് ഒരു പ്രശ്നം കവിത ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇതെന്നെ ഒരുപാടെന്ന് പറയും. അതെങ്ങനെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നു നമുക്ക് മേൻസാമിക്ക് എഴുതാമോ 10,000 കവിത? അത് കൂട്ടാം, പുറത്തെഴുതാമെങ്കിൽ പിന്നെ അത് കൂട്ടാം. അപ്പോ എന്താണ് ഞാൻ പറഞ്ഞു തന്നു, വേദം ധർമ്മത്തെ വേദത്തിലൂടെ അറിയാവുന്നുള്ളതാണ് എന്ന് വെച്ചാൽ, വേദത്തിലൂടെ അറിയാമെന്ന് പറയുന്നത് വേദത്തെ വ്യാഖ്യാനിച്ചിട്ട് പറയുക. വേദത്തിലൂടെ അറിയാം, വേദത്തിൽ ബ്രഹ്മം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദത്തിൽ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച്. പിന്നെ എന്താണ്, എന്തായാലും ഇത് പഴയ ആൾക്കാരുടെ അനുഭൂതിയാണല്ലോ, വെളിപാടാണല്ലോ. അപ്പോൾ ഇത് ഈ വ്യാഖ്യാനമൊക്കെ വായിക്കുമ്പോൾ എനിക്കും തോന്നാം അതുപോലെയുള്ള വെളിപാട്. അപ്പൊ അതിനെ നമ്മൾ അനുഭൂതി എന്ന് പറയും. ഗുരുക്കന്മാരുടെ അനുഭൂതി എന്ന് പറയുന്നത് കുഴപ്പമില്ല. ആരാണ് ഈ ഗുരുക്കന്മാര്? അതല്ല, ഇതിനുത്തരം പറ. ഈ ഗുരുക്കന്മാരെന്ന് പറയുന്ന വേദം എഴുതിയ ഗുരുക്കന്മാരാരാണ്? വ്യാസവാസൻ വേദം എഴുതി. ആരാണ് ആരാണ് ഈ ഗുരുക്കന്മാർ? ആദിവാസികൾ. ആദിവാസികൾ എന്ന് മനസ്സിലാക്കും. ഞാനിത് ഒരിടത്ത് പറഞ്ഞപ്പോ എന്നെ തല്ലിയില്ലെന്ന് പറഞ്ഞോ. വേദത്തെയൊക്കെ പൂജിക്കുന്ന ആൾക്കാരുടെ ഞാൻ എന്ന് പറഞ്ഞു വേദം പറഞ്ഞ ആദിവാസികളാണ്. അടി കിട്ടിയില്ല എന്തോ ഭാഗ്യം കൊണ്ട്, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ആൾക്കാർ ചൂണ്ടി വച്ചിരിക്കുകയാണ്. ഒരാളുടെ അനുഭൂതിയെ എന്ന് പറയുന്നത് അത് അതുപോലെ വേറൊരാൾക്കുണ്ടാകത്തില്ല. ഒരാൾക്ക് എന്ത് അനുഭൂതി ഉണ്ടാകുന്നത് അയാളുടെ സ്വന്തം. അതുപോലെ ഒരു അനുഭൂതി അങ്ങനെ ഒന്നില്ല. ആളെന്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അങ്ങനെയൊക്കെ തോന്നി അങ്ങനെ എഴുതി. ഇന്നതില്ല എന്ന് പറഞ്ഞു. പറഞ്ഞത് സത്യമാണ്. ഏതിനെ കുറിച്ചാണ് പറഞ്ഞത്? ഈ അനുഭൂതി ദശകമാണ്. അതൊക്കെ എഴുതി കഴിഞ്ഞ് കുറച്ച് പദ്യം കാണാതെ ഒരാളൊന്ന് ചോദിച്ചു പറഞ്ഞു. അന്ന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി എഴുതി. ആളെന്നില്ല എന്ന് പറഞ്ഞ് ശരിയാ. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ഒരു അനുഭൂതി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ അനുഭൂതി വേറൊക്കെ ഉണ്ടാകത്തില്ല. കാരണം അതൊരു ഒരു ബ്രെയിനിന്റെ സൃഷ്ടിയാണ്. അത് നമ്മുടെ ബ്രെയിൻ വേറെ വേറെ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഉണ്ടാകുന്നു? ഇപ്പൊ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ഇത്രയും പേര് കേൾക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള അറിവാണ് ഉണ്ടാകുന്നത് ആണോ? അല്ല. ഇപ്പൊ ഞാൻ ഒരു തമാശ പറഞ്ഞ് നിങ്ങൾ ചിരിക്കുന്നു, എല്ലാവർക്കും ഒരുപോലെയാണ് അത് അനുഭവപ്പെടുന്നത്. സന്തോഷം ഒരുപോലെ ഒരുപോലെ അനുഭവപ്പെടുന്നു. ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാല് പേര് കഴിച്ചാൽ നാലു പേർക്കും ഒരുപോലെയുള്ള മധുരമാണ് അനുഭവപ്പെടുന്നത്. വ്യത്യസ്തമാണ് അനുഭവം എന്ന് പറയുന്നത്. ചില സമാനതകൾ കാണും. അതായത് അനുഭവം ഒരിക്കലും ഒന്നിന് തുല്യമായ വേറെ അനുഭവമില്ല. അതൊക്കെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. കാരണമൊന്നുമുണ്ട്. എന്തുകൊണ്ടങ്ങനെ ആകുന്നു? എന്തോ കാരണം. നമ്മുടെ വേറെ വേറെ ബ്രെയിനാണ്. അച്ഛന്റെ ബ്രെയിനല്ല മകൻ, അമ്മയുടെ ബ്രെയിനല്ല മകൻ. അവിടെ തന്നെ വ്യത്യാസം വരും. അപ്പോ അനുഭവങ്ങളൊക്കെ വ്യത്യസ്തമായി ഒരുപോലെ ആയിരിക്കില്ല. ചില സമാനതകൾ കാണുമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഗുരുവിനൊരു അനുഭൂതിയുണ്ടായി, ആ അനുഭൂതിയെ ഞാൻ എത്തിച്ചേരും എന്നൊന്നും വിചാരിക്കരുത്. അതൊക്കെ അബദ്ധമാണ്. ഗുരുവിന്റെ അനുഭൂതി എന്ന് പറയുന്നത് ഗുരുവിന്റെ സ്വകാര്യത. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭൂതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യതയായിരിക്കും. അപ്പൊ നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ഭാമതിയിൽ വരുമ്പോൾ പറയും. ഭാമതികാരൻ മനസ്സിലായോ? വേറെ ഈ വലിയ അനുഭൂതിയുടെ കാര്യമൊന്നും വേണ്ട. സാധാരണ വരുന്ന രസഭേദം, മധുരം, പുളിപ്പ്, ഇങ്ങനെയുള്ള രസങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും അനുഭവ വ്യത്യാസം സാക്ഷാൽ സരസ്വതി വിചാരിച്ചാൽ പോലും പറയാൻ പറ്റില്ല. മനസ്സിലായി? സരസ്വതി വിചാരിച്ചാൽ പോലും സരസ്വതിക്കാണല്ലോ എല്ലാം പറയാൻ പറ്റിയാണ്. സരസ്വതിക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ ഭാവനകൾ വരും. ആൾ പറഞ്ഞ് ഇന്നതായിരിക്കും. നമ്മുടെ ഭാവനാലോകത്തിൽ സഞ്ചരിച്ചിട്ട് എന്തൊക്കെ നമ്മൾ ഗ്രഹിക്കുകയാണ്, അത് കവിഞ്ഞൊന്നും സംഭവിക്കും. നമുക്ക് ഇമാജിനേഷൻ ഉണ്ടല്ലോ, ഭാവന, അതുണ്ടാകും. ഇപ്പോ ഗുരു എഴുതി വെച്ചിരിക്കുന്നു, ആനന്ദക്കടൽ ഭംഗി താനേ വായു. ഇത് വായിക്കുമ്പോൾ നമുക്കെന്ത് തോന്നും? നമ്മളെന്ത് ചെയ്യും? ആനന്ദത്തെ ഒരു കടലുപോലെ ഭാവന ചെയ്യും. വേറെ എന്തെങ്കിലും നിങ്ങൾ സംഭവിക്കും, അത് നമ്മുടെ ഇമാജിനേഷനാണ്. ഭാവന